ശാപ്തൈ മാനാഗരഫ പച്ചക്തഗിതി ശിർശിർമത സീകൃത മനഗമീസ് ബലികാഷ്ടി സമീവൈ പച്ചക്തഗിതി ബല്ലൈഗി സുമഗുമാമനോതിമപ്പീലി ആരിങ്ങാത് ബുലലാഖാവ് മന്മനോതി അഗ്രഗിലേഗ് നഗസത്തമൈസാഖണിതോ അദ്ദമേത്തായ് മരഗ്രേഗ ഗപോത്നകാരുണ അർപാ കെത്സിഗുദ് ന അദ്ദക സിദദാന അവം തപായ Adaka Akamanku. I Have You by the Carpenters from the Four Decade Duo. So